സമധരം സുധീഭി ഉപാസ്യഹ എന്ന് വിഗ്രഹി സമാസം വരുന്നു. സുധീ ഉപാസ്യ എന്നിരിക്കുമ്പോൾ യുഗോ ഇണച്ചി എന്നുള്ള സൂത്രം പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിക്കുന്നതിന് തസ്മിന് നിർദ്ദിഷ്ടപൂർവസ്യ എന്ന സൂത്രത്തിന്റെ സഹായം വേണം. അപ്പോൾ യുഗോ ഇണച്ചിയും തസ്മിന് നിർദ്ദിഷ്ടപൂർവസ്യനും കൂടെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഇക്കിന്റെ സ്ഥാനത്ത് എണ്ണ് വരുന്നു, പരത്തിൽ അച്ചിരിക്കുക എന്നർത്ഥം കിട്ടും. ഉടേക്ക് ഒന്നിൽ കൂടുതലാണ്, എണ്ണും ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഏതിനേത് ആദേശം വരുമെന്നുള്ള സംശയം വരുന്നു. പറയുന്ന സ്ഥാനാന്തരത്തമ വരുന്നു. സ്ഥാനിയോട് അത്യന്തം സാദൃശ്യമുള്ളത് വരും. അപ്പോൾ ഈട് സാദൃശ്യമുള്ള ഏകാരമാണ്, അത് വരുന്നു സ്ഥാന സാദൃശ്യം കൊണ്ട്. ഈ പോയി അതിന്റെ സ്ഥാനത്തിയാമെന്ന് ഈ ഉപാസ്യന്നിരിക്കുന്നു. അനച്ചിച്ച വരുന്നു. അച്ഛൻ്റെ പരത്തിലിരിക്കുന്ന എരിന് ദത്വം വരും. പരത്തിൽ അച്ചിരുന്നാൽ വരത്തില്ല, അല്ലിരുന്നാലും വരാം, ഒന്നുമില്ലെങ്കിലും വരാം. ഇവിടെ സൂദ് ഇത് എന്നുള്ളത് അച്ചായ സൂലോകാരം. അതിൻ്റെ പരത്തിലിരിക്കുന്നു എരിലെ ധകാരം. ആനന്ദത്വം വരുന്നു. ധന്ന് വരുന്നു. ഈ സൂത്രം വികല്പമാണെന്ന് വെച്ചാൽ ഈ സൂത്രം പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. വികല്പത്തെ വിധിച്ചിരിക്കുന്നതുകൊണ്ട് പ്രവർത്തിക്കുന്നതിനാണ് പ്രാധാന്യം. സാധാരണ പ്രവർത്തിക്കുന്ന രൂപം കാണിക്കുന്നു, കാരണം അതൊരു വിധിയാണ്, വിധിക്ക് പ്രാധാന്യമുണ്ട്. വിധിയുള്ളിടത്ത് പ്രവർത്തിക്കുന്ന രൂപം അത് കാണിക്കണം. അപ്പോൾ ഉപാസ്യ എന്നിരിക്കുന്നു. ഇപ്പൊ അടുത്ത സൂത്രം പ്രവർത്തിക്കുന്നു. ജലാം ജസ് ജസി സ്പഷ്ടം അവിടെ എഴുതിയിരിക്കുന്നു. ഈ സൂത്രത്തിൽ പൂർവസൂത്രങ്ങളിൽ നിന്ന് അനുവൃത്തിയില്ല. അനുവൃത്തിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സൂത്രത്തിൽ തന്നെ അഷ്ടം സ്പഷ്ടമാണ്. അതിനാവശ്യമുള്ള പരിഭാഷാ സൂത്രങ്ങളൊക്കെ കൂടെ അതിനോട് ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെയും ജലാം ഷഷ്ടിയാണ്, ചെസ് പ്രഥമാന്തമാണ്, ഝസി സപ്തമ്യന്തമാണ്. തസ്മിന് നിർദ്ദിഷ്ടപൂർവസ്യ പരിഭാഷ പ്രവർത്തിക്കും. പിന്നെ ഇനി നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഏതൊക്കെ പരിഭാഷകളുണ്ടോ അതെല്ലാം പ്രവർത്തിക്കും. അപ്പോൾ അർത്ഥം അങ്ങനെ വരും. ജലിൻ്റെ സ്ഥാനത്ത് ജസ് വരുന്നു, ഝസ് പരമിരിക്കെ എന്നർത്ഥം കിട്ടും. അപ്പം അനുവൃത്തി വരാത്തതുകൊണ്ടാണ് പറഞ്ഞത് സ്പഷ്ടം. പരിഭാഷകളൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ടല്ല, അതൊക്കെ ആവശ്യമുണ്ട്. ഇവിടെ ജല് സ്ഥാനിയാണെന്ന് കിട്ടി. ഷഷ്ടി സ്ഥാനയോഗ, ഷഷ്ടി സ്ഥാനയോഗ ജസ്ആദേശമാണെന്ന് കിട്ടി. ജസ് പരനിമിത്തമാണെന്ന് കിട്ടി. തസ്മിന് നിർദ്ദിഷ്ടേ പൂർവസ്യ പരത്തിലിരിക്കുന്നു. ജനാദേശത്തിന് നിമിത്തവും അല്ല, ജസ്ആദേശത്തിന് നിമിത്തവുമാണ്. അതുകൊണ്ട് ഇതിനെ പരനിമിത്തമെന്ന് പറയുന്നു. പരത്തിൽ നിമിത്തമായിരിക്കുന്നത് പരനിമിത്തം, പൂർവത്തിലിരിക്കുന്നത് ജല്. ഇവിടെ പൂർവം പരമെന്ന് പറയുമ്പം വർണ്ണത്തിൽ വരുന്ന പൂർവപരങ്ങളാണ്. മുമ്പിൽ ഉച്ചരിക്കുന്ന വർണ്ണം പൂർവം, പിന്നീട് ഉച്ചരിക്കുന്ന വർണ്ണം പരം. ഇവിടെ എന്നിരിക്കുന്നിടത്ത് പൂർവപരങ്ങൾ ആവേശികമാണ്. സകാരം പൂർവമാകുമ്പോൾ ഉകാരം പരമായി, ഉകാരം പൂർവമാകുമ്പോൾ ധകാരം പരമായി, ധകാരം പൂർവമാകുമ്പോൾ അടുത്ത ധകാരം പരമായി, ആ ധകാരം പൂർവമാകുമ്പോൾ യകാരം പരമായി, ഇങ്ങനെ പോകും. അപ്പം അതിൽ ജല്ലിന് പരത്തിൽ ഝസ്സിരിക്കും. ഇവിടെ ധ എന്ന് പറയുന്നത് ജല്ലാണ്. ജല്ലിൽപ്പെടുന്ന ഏതൊക്കെയാണ് സാധാരണ ജഭഞ്ഞ് ഘടദേശ എന്നുള്ളതും വർഗത്തിലെ വർണ്ണമാലയിലെ നാലാമത്തെ വിഭാഗം, ജപഘടദേശ മൂന്നാമത്തെ ചാച്ചാജ കപ്പജട ദജടത്തെ ബുഖ രണ്ടാമത്തത് കച്ചടത്ത കപ്പയ്യ കപ്പച്ചട ചട്ടത്തവ് കപ്പയ്യ ഒന്നാമത്തത്. വർഗാക്ഷരങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല്, ഈ നാല് വിഭാഗവും ജല്ലിപ്പെടും. പിന്നെ ശേഷിക്കുന്ന എന്താണ്? ശല്ല് ശേഷസരി ഹല്ല്, ഇതാണ് ജല്ല് ഊഷ്മാക്കൾ. ഇപ്പൊ ജല്ലെന്ന് പറയുന്നുണ്ട് വർഗത്തിലെ നാല് വർണ്ണമാലയിലെ നാല് വിഭാഗങ്ങളെയും ശല്യനെയും എടുക്കണം. അതിന് ആദേശമായി വിജയിക്കുന്ന എന്താണ്? ജസ് വർണ്ണമാലയിലെ മൂന്നാമത്തെ വിഭാഗമാണ് ജസ്. അത് രണ്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരു പ്രത്യാഹാരം പറയുമ്പോൾ ഒരു പ്രത്യാഹാരത്തിൽ എവിടെ മുതൽ ഏതുവരെ, വർണ്ണമാലയിൽ ഏതൊക്കെ, അങ്ങനെ മനസ്സിലാക്കിപ്പോയാൽ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ജസെന്ന് പറയുമ്പോഴോ നേരത്തെ പറഞ്ഞതല്ലേ, വർണ്ണമാലയിലെ ഒന്ന് രണ്ട് മൂന്ന് ജപഞ്ഞ് ഘടദശ് ജപഘടദശ് അതൊരൊന്ന്, കപ്പച്ചട്ട രണ്ട് കപ്പച്ചട്ട ധച്ചട്ടവ് കപ്പയ്യ് അതൊന്നും വരുന്നില്ല. അതായത് ജപഘടദശ് എന്ന് പറഞ്ഞാൽ മൂന്ന്, രണ്ട് വരുന്നില്ല, കപ്പച്ചട്ട ചട്ടത്തവ് കപ്പയ്യ് ഒന്നും വരുന്നില്ല. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? മൂന്നും നാലും. അങ്ങനെ ഏതൊക്കെ വരുന്നത്? ജസ്. അപ്പൊ കൂടുതലിരിക്കുന്നത് വർണ്ണമാലയിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് സെൽ, പരത്തിലിരിക്കുന്നത് വർണ്ണത്തിലെ മൂന്നും നാലും. അങ്ങനെ ഇരിക്കുമ്പോൾ അതിലേതും ഇരിക്കാം. പൂർവത്തിലിരിക്കുന്ന ജല്ലുകൾക്ക് വർഗാക്ഷരങ്ങളിലെ മൂന്നാമത്തെ വരും ജപഘടദേശ്. അപ്പോൾ ഇവിടെ പൂർവത്തിലിരിക്കുന്ന എന്താണ്? ധായാണ്, വർഗചതുർത്ഥമാണ് ഇരിക്കുന്നത്. ത ജഭഞ്ഞ് ഘടധഷ്. അപ്പോൾ അതിന് ഏത് വർണ്ണം? മൂന്നാമത്തെ വർണ്ണം. അപ്പോൾ ഇവിടെ സ്ഥാനി ഒന്നേ ഉള്ളൂ, ധകാരം. പരത്തിലിരിക്കുന്ന എന്താണ് അത്? അതും ജസ്സാണ്, വർഗചതുർത്ഥത്തിൽപ്പെട്ടാണ്. അപ്പോൾ പൂർവത്തിലിരിക്കുന്ന ധകാരത്തിൽ രണ്ട് ധകാരങ്ങൾ, ദ്വിത്വം വന്ന് രണ്ട് ധകാരം വന്നു. അനുജപ്രകാരം ഒരു ധകാരത്തിന് ദ്വിത്വം വന്ന് രണ്ടായി. അല്ല, പൂർവധകാരം എന്ന് പറയുന്നത് ജല്ലിൽപ്പെടുന്നതാണ്. രണ്ടാമത്തെ ധകാരം എന്ന് പറയുന്നത് ജസിപ്പെടുന്നതാണ്. അപ്പോൾ പൂർവത്തിലിരിക്കുന്നത് വർഗചതുർത്ഥമാണ്, പരത്തിലിരിക്കുന്നതും വർഗചതുർത്ഥമാണ്. പൂർവത്തിന് ജസ്സിനെ വിരിച്ചു, ജസ്സിൽ എല്ലാം പ്രാപ്തമാകും, അതിലൊന്നേ വരാവൂ. അതിനുവേണ്ടി പറയും സ്ഥാനേ അന്തരതമഹ. അപ്പോൾ സ്ഥാനസാമ്യം കൊണ്ട് ഏതാണോ വരാമെന്നുള്ളത് അത് വരണം. വാദ്യസ്ഥാനിയുടെ സ്ഥാനം നോക്കണം. ധ, അതിൻ്റെ സ്ഥാനം എന്താണ്? ഇടത്തുള്ള സഹന ദന്ത, ആദേശത്തിൽ ദന്തസ്ഥാനമുള്ള ഏതാണ്? ദ മാത്രമേ ഉള്ളൂ, ബാക്കി ജ ബ ഗ ഡ ദ മാത്രമേ ഉള്ളൂ. അപ്പൊ ധകാരത്തിൻ്റെ സ്ഥാനത്ത് ധകാരം വരുന്ന സ്ഥാന സമയം കൊണ്ട് ഉപാസ്യാന്ന് സ്ഥാനസ്വാമ്യമുണ്ട്. അതായത് യുഗമണിച്ച് പ്രവർത്തിച്ച സൂത്രങ്ങളെല്ലാം ഇവിടെയും പ്രവർത്തിച്ചു. അങ്ങനെ വന്നു സു ദ ഉപാസ്യാന്ന് തോന്നുന്നു. ദിത്വം വന്നതിൽ ആദ്യത്തെ ധകാരത്തിന് ധകാരമാണ്. ഇതാണ് സാധാരണ നമ്മൾ പ്രയോഗത്തിൽ ശുദ്ധ്യുപാസ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ദായും ധായും ചേർത്തത്. അപ്പം ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊതുവായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, വർഗചതുർത്ഥത്തിൻ്റെ മുമ്പിൽ അതേ വർഗത്തിലെ താഥാ മൂന്നാമത്തെ അക്ഷരം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അനുജിച്ച പ്രകാരം ദിത്വവും വന്നു, പൂർവത്തിൽ ജലാഞ്ജസ് പ്രകാരം ജസ്തുവും വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സാമാന്യ യുക്തി അനുസരിച്ചിട്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏതെങ്കിലും പദങ്ങൾ കാണുമ്പോൾ വർഗചതുർത്ഥത്തിൽപ്പെട്ട അക്ഷരവും അതിൻ്റെ പൂർവ്വത്തിൽ അതേ വർഗത്തിലെ മൂന്നാമത്തെ അക്ഷരവും കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കണം അവിടെ ആ ദിത്വം വന്ന് അത് രണ്ടായിട്ട് പൂർവത്തിന് ജലാഞ്ജശി പ്രകാരം ജസ്തുവും വന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുവേ അങ്ങനെ അല്ലാതെയും ചിലടത്ത് വന്നേക്കാം. ഇതൊക്കെ ഏത് നിയമം പറഞ്ഞാലും വ്യാകരണത്തിൽ സാമാന്യമാണ്, അതിന് അപവാദം വരാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എന്താണ് ശുദ്ധി ഉപാസ്യാന്നിരിക്കുന്നു. അത് തുടക്കത്തിലെ പറഞ്ഞു എന്താണ് ശുദ്ധി, ശുദ്ധി എന്നുള്ള ശബ്ദമാണ് മാറിയപ്പോൾ ശുദ്ധിയിൽ നിന്നായത്. അത് ശുദ്ധീഭി ഉപാസ്യ, ശുദ്ധികളാൽ ഉപാസിക്കപ്പെടുന്നവൻ എന്ന് വിഗ്രഹിച്ച പദമാണ്, സമാസം ചെയ്തതാണ്. അതൊക്കെ ഇനി മനസ്സിലാക്കേണ്ട കാര്യം. ഇതിനെക്കുറിച്ചൊരു ശരിയായ പൂർണ്ണമായ അറിവ് വരണമെങ്കിൽ എല്ലാ പ്രക്രിയകളും പഠിക്കും. ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഏകദേശ ധാരണയിൽ മുമ്പോട്ട് പോകാനേ പറ്റില്ല, എല്ലാം ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ഉപാസ്യ എന്നിരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ എന്താണ്, രണ്ട് പദങ്ങളാണ്, രണ്ട് പദങ്ങളെ കൂട്ടിച്ചേർത്താണ്. രണ്ട് പദം എന്ന് വെച്ചാൽ ഇവിടെ അത് നമ്മൾ പഠിക്കേണ്ട ഭാവമാണ്, രണ്ട് സുബന്ധങ്ങളാണ്. അതായത് പറഞ്ഞ സുപ്തിങ് അന്തം പദം. ഇവിടെ സുദ് എന്നുള്ളിടത്തും ഉപാസ്യ എന്നുള്ളിടത്തും സുപ്പുണ്ട്. പക്ഷെ അതൊക്കെ ലോപിച്ചു പോയി, പ്രക്രിയയിൽ ലോപിച്ചു പോയി. ലോപിച്ചു പോയാലും നമ്മളതിനെ സുബന്ധമായി തന്നെ കണക്കാക്കാം. എന്നിരിക്കുന്ന ഒരു പദമാണ് ഉപാസ്യ എന്ന് പറയുന്ന ഒരു പദം. വെറുതെ ഒന്നിന് പദമെന്ന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ അത് തിങ്ങന്തമായിരിക്കണം, അല്ലെങ്കിൽ സുബന്ധമായിരിക്കണം, അല്ലെങ്കിൽ പാണിനി പറയുന്ന നിയമങ്ങൾ എന്തെങ്കിലും വേണം അവിടെ. പല നിയമങ്ങളും പാണിനി പറയും. ഇവിടെ ഇപ്പോൾ ഇതിനെ പദമാക്കുന്നതിന് പാണിനി പറയും പ്രത്യയലോകേ പ്രത്യയലക്ഷണം എന്ന് പറയും. നമ്മളിനി പഠിക്കും. എന്തായാലും ഇത് പദമാണ്, അത്രയും അറിഞ്ഞാൽ മതി. ഇത് പദമായതുകൊണ്ട് അടുത്ത സൂത്രത്തിന്റെ പ്രാപ്തി ഇവിടെ വരുന്നു. സംയോഗാന്തസ്യ ലോപഃ സംയോഗാന്തം യത് പദം. ബാക്കി എന്താണ് ഇവിടെ തസ്യ ലോപഃ എന്ന് മതി. തദന്തസ്യ എന്ന് എഴുതിയിരിക്കുന്ന തെറ്റല്ല, പക്ഷെ തസ്യ ലോപ ഇത്രയും മതി. അത് കഴിഞ്ഞ് വരുന്ന സൂത്രം ഏതാണ്? അലോ അന്ത്യസ്യ അതിന്റെ വൃത്തി എങ്ങനെ എഴുതിയിരിക്കുന്നത്? അത് കറക്റ്റ് ചെയ്തിട്ടില്ലേ? ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ അലാദേശ്യ. ഷഷ്ടി നിർദ്ദിഷ്ടമെന്ന് പറഞ്ഞാലും വേണ്ടി വന്നാൽ ശരിയാക്കും. വൈയാകരണന്മാർക്ക് ശരിയാക്കാൻ വയ്യാത്ത ഒന്നും ഈ ലോകത്തില്ല. പക്ഷെ എന്നാലും ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യല എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. അപ്പൊ സംയോഗാന്തം യത് പദം തസ്യ ലോഭ എന്നുള്ളതാണ് സംയോഗാന്തസ്യ ലോഭ എന്നുള്ളതിന്റെ അർത്ഥം. പക്ഷെ അലോന്ത്യസ്യ എന്ന് പറയുന്ന സൂത്രത്തിന്റെ അർത്ഥം കൂടി അങ്ങോട്ട് കയറ്റി എഴുതിയാണ് സംയോഗാന്ത യത് പദം തദന്തസ്യ ലോഭ എന്ന് പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കി പോകുന്നു. അലോന്ത്യസ്യയുടെ അർത്ഥം കൂടെ അവിടെ ചേർത്തിരിക്കുകയാണ്. അലോന്ത്യസ്യയുടെ അർത്ഥം ചേർക്കാതെ പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കാൻ എളുപ്പം. അങ്ങനെ സംയോഗാന്തം യത് പദം തസ്യ ലോപഹസ്യ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ അല്ലേ അലോന്ത്യസ്യ കൊണ്ടെന്താ പ്രയോജനം എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് സംയോഗാന്തം യത് പദം തസ്യ ലോപ എന്നാണ് സിദ്ധാന്തം ചെയ്യുന്നത്. മറ്റും ഇത് വലതുരാജ പണ്ഡിതർ വൃത്തി എഴുതിയപ്പോൾ അടുത്തതിൻ്റെ കൂടെ അവിടെ ചേർത്ത് എഴുതി പഠിക്കുന്നവർക്ക് ആശയക്കുഴപ്പമുണ്ട്. ഇതെന്തായാലും ഇവിടെ തദന്തസ്യ എന്ന് പറഞ്ഞു, പിന്നെ അലോന്ത്യസ്യ പറഞ്ഞു. അപ്പൊ സംയോഗാന്തം യത് പദം തസ്യ ലോപ അങ്ങനെ അത് പ്രത്യേകം എടുക്കുക. അങ്ങനെ പഠിച്ചു വയ്ക്കുന്നതാണ് കുറച്ചുകൂടെ വ്യക്തതയ്ക്ക്. സംയോഗാന്തസ്യ ലോപ ഇത് പൂർവത്തിൽ നിന്ന് പദം എന്ന് പറയുന്ന ഇങ്ങോട്ട് വരുന്നുണ്ട്. പൂർവത്തിൽ നിന്ന് അതുകൊണ്ടാണ് സംയോഗാന്ത പദം എന്ന് കിട്ടിയത്. അതാണ് സംയോഗാന്തം യത് പദം എന്ന് പറഞ്ഞത്. അപ്പൊ സംയോഗാന്തമായ പദം അതിനെ ലോകം വരുമെന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംയോഗം അന്ത്യത്തിലുള്ള പദത്തിന് ലോകം വരുമെന്നാണ് ഈ സൂത്രം പറയുന്നത്. ലോകം എന്താണ് നമ്മൾ പഠിച്ചത്? എന്താണ് അദർശന ലോപഹാന്റെ വൃത്തി? എന്താണ് പ്രദർശസ്യ പ്രസക്തസ്യ അദർശനം ലോകസ്വപ്നം? സൂത്രം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ വൃത്തിയും വരണം. സൂത്രം കൊണ്ട് പ്രയോജനമൊന്നുമില്ല വൃത്തിയില്ലാതെ. അതാണ് പഠിക്കുക എന്ന് പറയുന്നത്. വ്യാകരണം പഠിക്കുക എന്ന് പറയുന്നത് അതാണ്. സൂത്രം വരണം, ഉടൻ വൃത്തിയും വരണം. അതുപോലെ തന്നെ എന്താണ് സംയോഗം? ഹലോ അനന്തര സംയോഗ. അപ്പോൾ എന്താണ് അതിൻ്റെ വൃത്തി? അജ്ഭിരവിധ ഹല സംയോഗ സംജ്ഞാസ്യോ എന്നുള്ളതെല്ലാം പാസ്സായിരിക്കുന്നു. നിങ്ങൾ മണ്ടന്മാരെന്ന് ആരാ പറഞ്ഞു? ഇപ്പോൾ ഇത്രയേ അറിയാവുള്ളൂ. വ്യാകരണത്തിന് ഇത്രയേ പഠിക്കാവുള്ളൂ. ഒരു സൂത്രം അറിയുക, അതിൻ്റെ വൃത്തി അറിയുക, പിന്നെ അതെവിടെ പ്രയോഗിക്കുന്നു എന്നറിയുക. ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണ പഠനമായി. കാര്യത്തിൽ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. സംയോഗാന്തം യത് പദം പൂർവത്തിൽ നിന്ന് പദം വരുന്നതുകൊണ്ടാണ് ഇവിടെയും പാണിനി ആവശ്യമില്ലാത്ത ഒരു പണി ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സൂത്രമുണ്ട്, ഏന വിധിസ്തദന്തസ്യ. അത് നമ്മളിവിടെ പഠിക്കുന്നതല്ല, സിദ്ധാന്തം വരുന്നതല്ല. ആ സൂത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സംയോഗാന്തം പദമെന്ന് കിട്ടും. സൂത്രത്തിൽ സംയോഗം എന്ന് പറഞ്ഞാൽ മതി. അതാണ് ആ സൂത്രത്തിൻ്റെ പ്രത്യേകത. അത് സ്പഷ്ടമായി വരുന്ന ഭാഗത്ത് അത് ഞാൻ പറയാം. ഇവിടെ അതുകൂടെ പറഞ്ഞാൽ കുഴപ്പമാകും. ഇത്രയും മനസ്സിലാകുക. ഏന വിധിസ്തദന്തസ്യ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ആ സൂത്രം ഇവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സംയോഗമെന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ സംയോഗാന്തം പദമെന്ന് കിട്ടും. അങ്ങനെ ഇരിക്കെ പാണിനിയുടെ സംയോഗാന്തം എന്നെല്ലാം പറഞ്ഞു. എൻ്റെ ആവശ്യമില്ലാത്തതാണ്. മാത്രാലാഭ പുത്രലാഭ അന്ധശബ്ദത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അന്ധശബ്ദം പാണിനി പ്രയോഗിച്ചതല്ലേ. അതുകൊണ്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വളരെ നീണ്ട നീണ്ട നീണ്ട ചർച്ചകളൊക്കെ പറഞ്ഞു. ചിലർ അതിനെ ന്യായീകരിക്കും. പാണിനി അങ്ങനെ പറഞ്ഞുണ്ടെങ്കിൽ അതിന് കാര്യമുണ്ട്. വെറുതെ പറയത്തില്ല, അങ്ങനെ അങ്ങനെയൊക്കെ പോകുമെന്ന്. അത് പൊതുവെ അങ്ങനെയാണ്. വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും അതിനെ ന്യായീകരിക്കാൻ ആൾക്കാർ വേണം, വ്യാഖ്യാതാക്കൾ, അത്രയേ ഉള്ളൂ. അപ്പം അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രമാദം, അബദ്ധം, വീഴ്ച, അതെല്ലാവർക്കും പറ്റും. ഏത് വലിയ ഇഷ്യാണെങ്കിലും പറ്റും. ഇത്രയൊക്കെ ശ്രദ്ധിച്ച് ഇത്രയും ഇതൊക്കെ ആയിട്ട് സൂത്രം എഴുതിയിട്ടും പറ്റി. അനജ ചെയ്തു വന്നു, സമീപാന്തസ്സയിൽ വന്നു, അങ്ങനെ പലയിടത്തും വന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. സംയോഗാന്തം യത് പദം, പക്ഷെ ഇതെല്ലാം ന്യായീകരിക്കും. വ്യാകരണന്മാരെന്ന് പറയുന്നതാണ് മഹാമിനി പാണിനി ചെയ്തതിന് അബദ്ധമുണ്ടെങ്കിൽ ആ അബദ്ധത്തിനും എന്തെങ്കിലും ഒരു പ്രയോജനം കാണും. ദുർവാസാവിന്റെ ശാപം പോലെ എന്തെങ്കിലും ഒരു ഗുണം വരുമെന്ന് കണ്ടുപിടിക്കും. അത് വ്യാകരണന്മാരുടെ ജോലിയാണ്. പക്ഷെ ഭാഷകാരനൊരു കാര്യം ചെയ്യും. ഭാഷകാരൻ അങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ അങ്ങ് കണ്ടിക്കും. ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയും. ഈ സൂത്രം ഇല്ലെങ്കിലും കാര്യം നടന്നെങ്കിൽ പിന്നെ ഈ സൂത്രം ഇതിന്റെ ആവശ്യം തോന്നുന്നു. എന്നാൽ ചിലടത്ത് വളരെ പാടുപെട്ട് സമർത്ഥിക്കുകയും ചെയ്യും, രണ്ടും ചെയ്യും. പല സൂത്രങ്ങളെയും ഭാഷകാരൻ ഖണ്ഡിച്ചിട്ടുണ്ട്. പാണിന്റെ സൂത്രങ്ങൾ ഇത് ആവശ്യമേ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം തസ്മിനെ നിർദ്ദിഷ്ട പുറത്ത് ഇത്രയും കോംപ്ലിക്കേറ്റഡായി ഒരു സാധനം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല. കൂടാതെ തന്നെ ഈ കാര്യം സാധിക്കുന്നവർ ഞാനും ഖണ്ഡിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി സ്വതന്ത്ര ചിന്തയാണ് ഭാഷകാരൻ. അതും ഋഷിയാണ്, പതഞ്ജലിയാണ്, പാണിനി ഋഷിയാണ്. പാണിനോട് അങ്ങേറ്റത്തെ ആദരവോടുകൂടിയാണ് ഭാഷ രചിച്ചിരിക്കുന്നത്. അതൊക്കെ ശരിയെന്നെ. പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന സ്വഭാവമുണ്ട്. ഇവിടെ എന്താണ്? സംയോഗാന്തം യത് പദം തസ്യ ലോകസ്യാത്. സംയോഗാന്തമായ പദത്തിന് ലോകം വരുമെന്നാണ് ഈ സൂത്രം ശരിക്കും ഇരിക്കുന്നത്. ഇവിടെ എന്താണ്? എന്നിരിക്കുന്നത് സംയോഗാന്തമാണ്, അത് പദവുമാണ്. ഹലോ അനന്തര, സംയോഗം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചതിന് വേണ്ടിയിട്ടാണ്. എന്താണ് സംയോഗം എന്നറിയാൻ? അപ്പൊ ഇവിടുത്തെ സംയോഗം എന്ന് പറയുന്ന ഏത് അക്ഷരങ്ങളാണ്? ഒന്നവിടെ പോയി, മൂന്നെണ്ണം. സംയോഗം രണ്ടിലേ വരാവുന്നില്ല. മൂന്നോ നാലോ അഞ്ചോ എത്ര വന്നാലും സംയോഗമാണ്. അപ്പൊ ഇവിടെ സംയോഗം എന്ന് പറയുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ ചേർന്നിരിക്കുകയാണ്. അച്ചുകൾ ഇടയ്ക്ക് വരാത്ത ഹല്ലുകൾ ഏതോ കൂട്ടക്ഷരം, അത് സംയോഗമാണ്. ഇവിടെ സംയോഗമായിരിക്കുന്നത് അവസാനം മൂന്നക്ഷരങ്ങൾ. ആ സംയോഗം അന്ത്യത്തിലുള്ള പദം, അതാണ് സംയോഗാന്തം പദം എന്ന് പറയുമ്പോൾ ഏതായി? ശുദ്ധി എന്ന് പറയുന്ന പ്രത്യേക ലോകേ പ്രത്യേക ലക്ഷണം എന്നുള്ള നിയമം അനുസരിച്ച് അത് പദമാണ്. അത് പഠിക്കേണ്ടതാണ്. തൽക്കാലം നമ്മളത് വിശ്വസിക്കുക, ഇത് പദമാണ്. അതിൻ്റെ അന്ത്യത്തിൽ സംയോഗം ഉണ്ട്. അതുകൊണ്ട് ഇത് സംയോഗാന്തമായ പദമായി. അന്തത്തിൽ ഉള്ളതിനാണ് അന്ത്യം എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ത്യം എന്ന് പറഞ്ഞാൽ അന്തത്തിലുള്ളത്. ഇവിടെ പറയുന്ന എന്താണ്? സംയോഗം അന്ത്യത്തിലുള്ള പദം എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ അന്തം അവസാനം സംയോഗ അക്ഷരങ്ങളാണ്. മനസ്സിലായല്ലേ? ഇപ്പൊ സംയോഗാന്തയത്വതും തസ്യ ലോക സ്യാധാന ലോകം വരും. ആ പദത്തിനാണ് ഇവിടെ ലോകം വിധിച്ചത്. വന്നു കഴിഞ്ഞാൽ അത് മൊത്തം പോവും ഈ സൂത്രം അനുസരിച്ച്. ഈ ചെയ്തതെല്ലാം വെറുതെയാവും. സമാസിച്ചത് വെറുതെയായി, സന്ധി ചെയ്ത് വെറുതെയായി, ദിത്വം വന്ന് വെറുതെയായി, ജസ്തും വന്ന് വെറുതെയായി, എല്ലാം വെറുതെയാവും. അങ്ങനെ വരാൻ പാടുണ്ടോ? പാടില്ല. കാരണം എന്തുകൊണ്ട്? നമുക്കൊരു ലക്ഷ്യമുണ്ട് അവിടെ എത്തിച്ചേരണം. നമ്മുടെ ലക്ഷ്യം എന്താണ്? ശുദ്ധ്യുപാസ്യ എന്നുള്ള പദമാണ്. നമ്മൾ ആ പദത്തെ ഉണ്ടാക്കാൻ പോവുകയല്ലോ. ഇനെയോ ആ പദത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനു വേണ്ടി? ആ പദത്തിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കും, ശബ്ദബോധത്തിന് വേണ്ടി. അപ്പം നമുക്കിതിനെ എവിടെയെങ്കിലും കൊണ്ട് തള്ളാൻ പറ്റത്തില്ല, അവിടെ എത്തിക്കണം. ശുദ്ധ്യുപാസ്യ എന്ന് പറയുന്ന ആ രൂപത്തെ നമ്മൾ എത്തിച്ചേരും. അതിനുവേണ്ടി നമ്മൾ തുടങ്ങി, ഇവിടെ ഇപ്പൊ തുടങ്ങി, അവിടെ ഐകോണശീലം തുടങ്ങി, ഇതുവരെ വന്നപ്പോൾ സംയോഗാന്ത സുലഭ ശുദ്ധി അങ്ങ് പോവും. പോയി കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ എത്തത്തില്ല. അപ്പോഴാണ് അവിടെ അടുത്ത സൂത്രം വരുന്നത്, അലോ അന്ത്യസ്യ അന്ത്യസ്യ അലഹ ആദേശ്യ. എന്റെ അർത്ഥം അതാണ്. അപ്പോൾ പറയുന്നു, ഷഷ്ഠി നിർദ്ദിഷ്ടസ്യ അന്ത്യസ്യ അല ആദേശ്യ. ഷഷ്ഠി കൊണ്ട് നിർദ്ദിഷ്ടമായ ഒന്നിന് ഒരാദേശത്തെ വിരിക്കുമ്പോൾ ആ ആദേശം അന്ത്യത്തിനെ വരാവും. ഇവിടെ എന്താണ് സംയോഗാന്തസ്യ എന്നല്ലേ പറഞ്ഞത്? സംയോഗാന്തം യത് പദം തസ്യ എന്നാണ് എന്റെ അർത്ഥം. സംയോഗാന്തസ്യ എന്നാണ് സൂത്രത്തിൽ പറഞ്ഞത്. അപ്പൊ സംയോഗാന്തം യത് പദം തസ്യ, സംയോഗാന്തമായ പദത്തെയാണ് പറഞ്ഞത്. ഇവിടെ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ചതിനെ സംയോഗാന്തമായ പദത്തെ, പദം പൂർവ്വത്തിൽ നിന്ന് വന്നു സൂത്രത്തിൽ ഇല്ലെങ്കിലും അത് നമ്മൾ സൂത്രമായിട്ട് എടുത്തോണം. ഇവിടെ ഷഷ്ടി എവിടെയാ വന്നിരിക്കുന്നത്? സംയോഗാന്തസ്യ എന്ന് പറയുന്ന സൂത്രത്തിൽ. കാരണം ആ സൂത്രം എന്ത് സൂത്രമാണ്? വിധിക്കുകയാണ്. അപ്പൊ വിധിക്കുന്ന സൂത്രത്തിൽ ഷഷ്ടി കൊണ്ട് ഏതിനെയാണോ പരാമർശിച്ചത്, അതിനാണ് നമ്മളിവിടെ പറയുന്നത് ഷഷ്ടി കൊണ്ട് നിർദ്ദിഷ്ടമായത് എന്ന്. അവിടെ ഏതിനാണ് പരാമർശിച്ചത്? സംയോഗം അന്ത്യത്തിലുള്ള പദം അതിനെ. അപ്പൊ ഇവിടെ ഷഷ്ടി നിർദ്ദിഷ്ട എന്നുള്ളത് കൊണ്ട് ഷഷ്ടി നിർദ്ദിഷ്ടസ്യ എന്ന് പറയുന്നുണ്ട് എടുക്കേണ്ടത് ആ വിധിസൂത്രം. ആ വിധിസൂത്രത്തിൽ ഷഷ്ടി കൊണ്ട് ഏതിനെയാണോ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനെ എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇവിടുത്തെ വിധിസൂത്ര സംയോഗാന്തസ്യ ലോപഹ. അവിടെ ഷഷ്ടി കൊണ്ട് നിർദ്ദേശിച്ച സംയോഗാന്തത്തിനെ, എന്നിട്ട് ദൃഷ്ടാന്തത്തിൽ പോകണം. എവിടെയാണോ ഈ കാര്യം ചെയ്യേണ്ടത് അവിടെ അവിടെ നോക്കണം. അവിടെ ഏതിനെയാണ്, ഏതാണ് അവിടെ ഷഷ്ടി നിർദ്ദിഷ്ടമായിരിക്കുന്നത്, അതെന്താണ് അവിടെ? അതാണ്. എന്തുകൊണ്ടാണ് ഷഷ്ടി നിർദ്ദിഷ്ടമായ? അതിനെ കുറിച്ചാണ് പറഞ്ഞത് സംയോഗാന്ത പദം എന്നും. അപ്പൊ ഇതെല്ലാം പരസ്പരം ഒരു മാല പോലെ ഇരിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയാലേ ഇത് ക്ലിയറായി മനസ്സിലാക്കുള്ളൂ. നമ്മുടെ ലക്ഷ്യത്തിൽ ഏതാണ് ഷഷ്ടി നിർദ്ദിഷ്ടം? അത് എന്ന് പറയുന്ന പദമാണ്. വിധിസൂത്രത്തിൽ ഏതാണ് ഷഷ്ടി നിർദ്ദിഷ്ടം? സംയോഗാന്തസ്യ എന്ന് പറഞ്ഞാണ്. അപ്പൊ സംയോഗാന്തമായ പദം അത് ഇത് തന്നെ ആയിരിക്കണമെന്നില്ല, അത് എവിടെ വേണോ വരാം. ഇവിടെ ഇപ്പൊ സുധു എന്നുള്ളത് മറ്റിടത്ത് വരുന്നതായിരിക്കും. അലോന്ത്യസ്യ എന്ന് പറയുന്നിടത്ത് എന്താണ് ഷഷ്ടി നിർദ്ദിഷ്ടമായിരിക്കുന്നത്? സംയോഗാന്തസ്യ എന്ന് പറയുന്ന സൂത്രത്തിൽ എന്തിനെയാണോ ഷഷ്ടി നിർദ്ദിഷ്ടം എന്ന് പറഞ്ഞത് അതിനെയാണ് ഇവിടെ അലോന്ത്യസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഷഷ്ടി നിർദ്ദിഷ്ടസ്യ അതേതാണ്? നമ്മൾ ഉദാഹരണത്തിൽ ശുദ്ധി ഇങ്ങനെ ഇതിനെ മൂന്നിനെയും വിടാതെ പിടിക്കണം. ഷഷ്ടി നിർദ്ദിഷ്ടസ്യ ചേർക്കണം. ആദേശ ഷഷ്ടിയിൽ നിർദ്ദിഷ്ടമായതിന് വിധിക്കുന്ന ആദേശം. ഇവിടെ ഏതാ ആദേശമാണ് വിധിച്ചത്? ലോപം. ഇവിടെ ലോപത്തെയാണ് ആദേശമായി വിധിച്ചിരിക്കുന്നത്. പക്ഷെ ആദേശം എന്ന് പറഞ്ഞാൽ സാറിന് എന്തെങ്കിലും അവിടെ കാണും, ഇവിടെ ഒന്നും കാണത്തില്ല. എന്തുകൊണ്ട്? ലോപം എന്ന് പറഞ്ഞാൽ അദർശനമാണ്. അതുകൊണ്ട് മറ്റ് ആദേശങ്ങളെപ്പോലെ ഒരാദേശമാണിത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസം, എവിടെയെങ്കിലും ആദേശം വിധിച്ചു കഴിഞ്ഞാൽ ആ വർണ്ണം അവിടെ കാണും, ഇവിടെ ശൂന്യത. പക്ഷെ ഇത് ആദേശമാണോ? തസ്യലോപഹ അദർശനൻ ലോപഹ, അവിടെ നമ്മളിത് ചർച്ച ചെയ്തതാണ്. അല്ലെങ്കിൽ ഇത് ആദേശം തന്നെ ആയിക്കോട്ടെ, ശൂന്യാദേശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സംയോഗാന്തത്തിന് ഏതൊരു ആദേശമാണോ വിധിക്കുന്നത്, അത് ആ പദത്തിനല്ല പറയേണ്ടത്, പിന്നെ അന്ത്യസ്യ എന്നാണ്. അന്ത്യവർണത്തിന് വരണം. അപ്പോൾ ഇവിടെ പദലോപം ഒഴിവായി, മറിച്ച് അന്ത്യവർണം ലോപിക്കുന്നു. അപ്പം എന്ത് ലോപിക്കും? യോ. പക്ഷെ ഇതെല്ലാം ഇവിടെ ഇത്തരം സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇനി എവിടെയെങ്കിലും ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇത് പ്രയോഗിച്ച് നോക്കണം, ഇത് നടക്കുമോ നടക്കത്തില്ലേ. ഇതെല്ലാം ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് അല്ല പറയുന്നത്, അത്യാവശ്യമുള്ളതുകൊണ്ട് പറയുന്നതല്ല. ആദ്യമേ നമ്മളെ സൂത്രങ്ങളെ പരിചയപ്പെടുത്തി പോകുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്, ഇതി അലോവേ പ്രാപ്തേ സംയോഗാന്തസ്യലോപയും അലോന്ത്യസ്യം രണ്ടും കൂടെ ചേർന്നിട്ട് ഇവിടെ യകാരലോകം പ്രാപ്തമാകുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യകാരം ലോപിക്കുന്നില്ല എന്നാണ്. പ്രാപ്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അതിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നു, എന്തോ സംഭവിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ആദ്യം സന്ധി പഠിച്ചത്. അതുകൊണ്ടാണ് ആദ്യം ലോപിക്കുമെന്ന് പറയുന്നത്, പിന്നെ പറയുന്നത് ലോപിക്കത്തില്ലെന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യം തോന്നുന്നു എന്ന് ചിന്തിക്കും. പക്ഷെ ആ പ്രക്രിയയിൽ സൂത്രങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഇതെല്ലാം എടുത്ത് കാണിക്കുന്നു. ഇവിടെ സംയോഗാന്തസ്യ ലോകപ്രകാരം ഒരു ലോകം പ്രാപ്തമാണ്, അതിന് അലോന്തിസ്യയുടെ സഹായം വേണ്ടി വന്നു. പക്ഷെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇണഹ പ്രതിഷേധോ വച്യഹ. സംയോഗാന്തസ്യ ലോപഹ പ്രകാരം ലോപം വരുന്നിടത്ത് പദാന്തത്തിൽ, ആ സംയോഗാന്തത്തിൽ ആയി വരുന്നത് എണ്ണിൽപ്പെട്ട വർണ്ണങ്ങളാണെങ്കിൽ വരത്തില്ല ലോപം. ഒരു വിധി വന്നാൽ അതിനെ നിഷേധിക്കാം. അത് വിധി നിഷേധം, ഇത് പാണിനിയുടെ രീതിയാണ്. വിധി എന്ന് പറയുന്നത് സാമാന്യമായിരിക്കും. എന്നുവെച്ചാൽ ഈ സംയോഗാന്തമായി വരുന്ന എണ്ണൊഴികെയുള്ള വർണ്ണങ്ങളാണെങ്കിൽ അവിടെ ലോകം വന്നോട്ടെ, അതിന് ഔത്സർഗിക വിധി എന്ന് പറയുന്നു, സാമാന്യവിധി എന്ന് പറയുന്നു. അവശ്യമേവ സാമാന്യം വിശേഷം പ്രതികച്ഛതി ഗതമാത്രം ചതത്തേന വിശേഷി സ്ഥാപ്യത. ധ്രുവം മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അപ്പോ അത് ഇതാണോ? സാമാന്യ സൂത്രങ്ങൾ എവിടെയും കിടന്നതല്ല. എവിടെയെല്ലാം അതിനെ പ്രവർത്തിക്കാമോ അവിടെയെല്ലാം ചെല്ലണം. സംയോഗത്തിന്റെ അന്ത്യത്തിൽ കകാരമോ ചകാരമോ കവർഗമോ ചവർഗമോ ഒക്കെ ഇരിക്കുന്നിടത്ത് അത് പോകും. അവിടെ അതിനെ തടയാൻ ആരുമില്ലെങ്കിലേ പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ എണ്ണിൽപ്പെട്ട വർണ്ണങ്ങൾ ഇരിക്കുന്നിടത്തും ചെന്നു സംയോഗാന്തരം ഉടൻ വന്ന് എണപ്രതിഷേധമായി ചെന്നിട്ട് തെളിഞ്ഞു പാടില്ല നിഷേധം. അത് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യരുതെന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കും. ചെയ്യാൻ പറഞ്ഞിട്ട് പാടേ ചെയ്യരുതെന്ന് പറഞ്ഞാൽ ശരിയല്ല. പിന്നെ ആ ഒരു ഭാഗത്ത് ചേരുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്, അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായി പോകും. കൊല്ലം വരെ പോകാൻ പറഞ്ഞു, എന്നിട്ട് പറയണം കൊല്ലത്ത് പോകണ്ട എന്ന് പറഞ്ഞാൽ അത് വിരുദ്ധമാണ്. ഇതെന്താ പരസ്പര വിരുദ്ധമായി സംസാരിക്കും? കൊല്ലം വരെ പോകാൻ പറഞ്ഞിട്ട് പറയണം തൽക്കാലം ചവറ വരെ മതി എന്ന് പറഞ്ഞാൽ ദോഷമുണ്ട്. പൂർണ്ണമായും വിരുദ്ധമായിട്ടുള്ള അതിനപ്പുറം പോകണ്ട എന്താണ് അവിടെ എന്തോ കല്ലേറോ സമരോ എന്തോ നടക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണം കാണും, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, അപകടമാണ്. അപ്പോൾ വിധിച്ചിട്ട് പാടെ നിഷേധിക്കാൻ പാടില്ല, പക്ഷേ നിഷേധമാകാം. അതാണ് സമീപന്ധസി ലോകം എവിടെ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നു, അവിടെ എവിടെയെല്ലാം എണ്ണ പ്രതിഷേധ വായിച്ച് പോകത്തില്ല. പദത്തിൽ സംയോഗ അന്തമായി വരുന്നിടത്ത് എവിടെയാണോ എണ്ണ വരുന്നത് അവിടെ ലോകം വരാൻ പാടില്ല, ബാക്കിയുള്ളിടത്ത് പ്രവർത്തിക്കും. എണപ്രതിഷേധുവാച്യഹ എന്താ അങ്ങനെ ഇവിടെ വരാൻ കാരണം? അപ്പൊ അത് വ്യാകരണ നിയമം വെട്ടിട്ട് പ്രായോഗികമായി ചിന്തിക്കണം. കാരണം ഇവിടെ സുദ്ധ്യുപാസ്യ എന്നൊരു രൂപമുണ്ട് ലോകപ്രസിദ്ധമായി. ഉപാസ്യ ഇങ്ങനെ ഒരു രൂപമുണ്ട്. പാണിനി സൂത്രങ്ങളുണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോ സംയോഗാന്തസ്യ ലോപിയും അലോകാന്തസ്യം കൂടെ പ്രവർത്തിച്ച് ഏകാരം ലോപിച്ചു. അങ്ങനെ ലോപിച്ചു പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപം ശ്രദ്ധിക്കത്തില്ല. എന്നുവെച്ചാൽ ഇത് ശിഷ്ടപ്രയോഗത്തിലുള്ളതാണ്. ഒരുപക്ഷെ പാണിനിയുടെ കാലശേഷം പ്രയോഗിക്കാൻ തുടങ്ങിയതായിരിക്കും. ഇപ്പൊ വാർത്തികാരൻ വന്നിട്ട് നോക്കുമ്പോൾ പാണിനി പറയുന്നതനുസരിച്ച് ശുദ്ധ്യുപാസ്യ എന്ന് പറയുന്ന ഒരു രൂപം നിലനിൽക്കില്ല. കാരണം സംയോഗാന്തസ്യ ലോപഃ അലോകാന്തസ്യ ഈ നിയമം അനുസരിച്ച് അത് ലോപിക്കണം. പക്ഷേ പ്രയോഗത്തിലുണ്ട്, ശിഷ്ടപ്രയോഗത്തിലുണ്ട്. അപ്പോൾ അതിനെ സാധൂകരിക്കണം. അതിനുവേണ്ടി ഉടനെ അവിടെ വാർത്ത എഴുതി വെച്ചു, താങ്കൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ എണ്ണിൽ ആ നിയമം ബാധകമല്ല, ബോധലോപിക്കുന്നില്ല, അതുകൊണ്ട് ശുദ്ധ്യുപാസ്യ എന്ന് പറയുന്ന ഒരു രൂപം ശ്രദ്ധിച്ചു. ഇതാണ് ഈ സൂത്രവും വാർത്തകവും പ്രവർത്തിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകാമെന്നുള്ള ഒരു കാര്യം, സൂത്രകാരൻ സൂത്രങ്ങൾ രചിച്ച് കുറച്ച് മുമ്പോട്ട് പോയപ്പോഴാണ് വാർത്തകങ്ങളുടെ ആവശ്യം വന്നത്. കാരണം ഭാഷയ്ക്ക് മാറ്റം വന്നു, ഈ ശുദ്ധ്യുപാസ്യ എന്ന് പ്രയോഗിക്കാൻ തുടങ്ങി. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വാർത്തികാരൻ വാർത്തകങ്ങൾ എഴുതി. ബാക്കി പറയുന്ന കഥകളാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരു കാര്യം സമ്മതിക്കേണ്ടി വരും, പാണിനി സൂത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശുദ്ധ്യുപാസ്യ എന്ന് പറയുന്ന ഒരു രൂപത്തെക്കുറിച്ച് അറിവില്ലായിരുന്നു. അത് പറയാൻ നിവർത്തിയില്ല. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ഭാഷയിലെ മാത്രമല്ല, പാണിനി എല്ലാം പരിശോധിച്ചിരിക്കുന്നു. പൂർവാചാര്യന്മാർ ലോകശാകല്യസ് അമംഗ് സ്ഫോടായനസ് എത്രയോ ആചാര്യന്മാരുടെ വ്യാകരണം പരിശോധിച്ചു. പിന്നെ ഇനി പറയും ഉദീജാം പ്രാജാം വടക്ക അങ്ങനെയുള്ളവരാണ് പറയുന്നത്, കിഴക്ക് ഇങ്ങനെ പറയും, തെക്ക് ഇങ്ങനെ പറയുന്നു എന്നിങ്ങനെ മറ്റ് ദേശങ്ങളിൽ പ്രചരിച്ചിരുന്ന ഭാഷയും പരിശോധിച്ചു. ഇതെല്ലാം പരിശോധിച്ചിട്ടെഴുതുമ്പം ഇത്രയും പ്രചാരത്തിലുള്ള ശബ്ദങ്ങൾ പാണിനി കണ്ടില്ലെന്ന് പറയാൻ പറ്റില്ല. അന്ന് പാണിനിയുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് വരും, ഭാഷ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അന്ന് ഭാഷ കുറച്ച് സജീവമായിരുന്നു. അപ്പൊ ഭാഷ മാറി വന്നപ്പോൾ വാർത്തകാരൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ വാർത്തകാരന് പറയാം ഈ പ്രയോഗം തെറ്റാണ് എന്ന് പറയാം. പാണിനിയുടെ സൂത്രം അനുസരിച്ചാണെങ്കിൽ ഈ പ്രയോഗം തെറ്റാണ്. ഇന്ന് ആൾക്കാർ പറയില്ലേ തെറ്റും ശരിയും. അതുപോലെ വാർത്തകാരനും പറഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞനെ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞനെ. പക്ഷെ വാർത്തകാരൻ അതല്ല പറഞ്ഞത്, പ്രയോഗം കൊണ്ട് സിദ്ധമായ ശബ്ദങ്ങളെ ശരിയാക്കാൻ വേണ്ടി നിയമത്തെ മാറ്റുക ചെയ്തു. അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഭാഷ എടുത്തു വെച്ചിട്ട് ഇത് ശരി ഇത് തെറ്റെന്ന് പറയുന്നതല്ല വ്യാകരണം. അത് അറിവില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. അത് പഠിച്ചു വെച്ചിട്ട് ഞാൻ വലിയ വൈയാകരണനാണ് ആ പറഞ്ഞത് തെറ്റ് ഈ പറഞ്ഞ ശരി എന്ന് പറയുന്നത് സംബന്ധമാണ്. ഭാഷ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റിയില്ല, പിന്നെ ഭാഷയ്ക്ക് വളർച്ചയില്ലാതെ അവിടെ തടഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഭാഷയ്ക്ക് ഒരു നിയമം ഉണ്ടാക്കി, അവിടെ ഭാഷയെ തടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഭാഷ മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെയാണ് സംസ്കൃതം മൃതമായി പോയത്. ഒരു കാരണം അതാണ്. അത് മാത്രമല്ല, സായിപ്പിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒന്നിത് തന്നെയാണ്. ആ ഭാഷയോടുള്ള യാഥാസ്ഥികത, അതിൻ്റെ വളർച്ച അനുവദിക്കാതിരിക്കുക, നിയമങ്ങളിൽ അതിനെ തളച്ചിടുക, അബദ്ധമാണ്. പിന്നെ ആൾക്കാർ ഇങ്ങനെ തെറ്റ് ശരിയും പറയുന്ന എന്തിനാണ്? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഞാൻ വ്യാകരണം പഠിച്ചിട്ടുണ്ടെന്ന്. അതേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ, അതൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഈ തെറ്റും ശരിയും ഏർപ്പാടെന്ന് പറയുന്നത് ഒരു കാര്യമില്ല. ശബ്ദം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രചാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നിയമങ്ങളുണ്ടായി, നിയമം മാറ്റുക, ഭാഷയല്ല മാറ്റേണ്ടത്. നല്ല ഭാഷ മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ചില ജോലി എന്നാലും ഭാഷ നമ്മൾ പ്രയോഗിക്കുന്നതിനൊരു നിയമമൊക്കെ വേണ്ടേ എന്ന് ചോദിക്കും. വേണ്ട, കാരണം നമ്മൾ ഭാഷ പ്രയോഗിച്ചതും അറിഞ്ഞതും പ്രയോഗിച്ചതൊന്നും നിയമം മനസ്സിലാക്കിയിട്ടല്ല. നിയമം നമ്മൾ അടിച്ചേൽപ്പിച്ചാണ്. ആരെങ്കിലും നിയമം പഠിച്ചിട്ടാണോ ഭാഷ പഠിച്ചത്? മാതൃഭാഷ ആരും അങ്ങനെയല്ല പഠിക്കും. മറ്റു ഭാഷകൾ നമുക്ക് പഠിക്കേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ഭാഷയ്ക്ക് നിയമം വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടേതല്ലാത്ത ഒരു ഭാഷ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് ആ ഭാഷയെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു വഴി എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ നിയമത്തിൻ്റെ പുറകെ പോകുന്നത്. അതിന് ചില നിയമങ്ങൾ നമ്മൾ വച്ചിരുന്നാൽ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത്രയേ ഉള്ളൂ അതിൻ്റെ പ്രയോജനം. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ സംസ്കൃതത്തിൽ ഇതിൻ്റെ ആവശ്യം വരുന്നത് എന്തിനാണ്? ശാസ്ത്ര ചർച്ചകൾ, പദം പദത്തിൻ്റെ വ്യുത്പത്തി, വിത്തത്തിനനുസരിച്ചുള്ള അർത്ഥങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ നിയമത്തിൻ്റെ ആവശ്യമാകും വരും. അതാണ്. അല്ലാതെ ഭാഷ, സാധാരണ ഭാഷ ലോകവ്യവഹാരത്തിനല്ലാതെ. അതുകൊണ്ടാണ് നമ്മളും ഇത് പഠിക്കുന്നത്. ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവിടെ വ്യുത്പത്തി പറയും, ഒക്കെ അറിയണം. അങ്ങനെ അത് ആണ് ഇവിടെ ഇണപ്രതിഷേധവും വാച്യ എന്ന് പറയുന്നവര് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും പറയുന്നത് ഇതുകൊണ്ടാണ്, ഉറക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മളും തെറ്റും ശരിയുടെയും പിറവേ പോകും. തെറ്റും ശരിയും പറയുന്നവരൊക്കെ വലിയ വയ്യാകരണന്മാരാണെന്ന് ധരിച്ചിട്ട് നമ്മളും ഇതുപോലെ അബദ്ധങ്ങളൊക്കെ തട്ടിവിടും. ഇവിടെ എങ്ങനെ ചെന്നിരും ബാക്കിയുള്ളവരെ വയ്യാകരണന്മാരാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞിരിക്കുന്ന തെറ്റാണ് ഇയാൾ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറയും. അങ്ങനെയില്ല. ശുദ്ധിഭാഷ്യ എന്ന് പറയുന്നത്, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദത്തും വന്ന ഒരു രൂപം, ദത്തും വികല്പമാണല്ലോ. അപ്പൊ ഉപാസ്യ എന്തായാലും പിന്നെ ലോകത്തെ നിഷേധിച്ചു. ഇനി ഇതിൽ സൂത്രങ്ങൾ ഉപയോഗിച്ച് പല പല കളികളും വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് രൂപങ്ങളുണ്ടാക്കാം. സിദ്ധാന്തബോധികൾ നോക്കുക, അപ്പോൾ 1600 രൂപ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരൊറ്റ ശബ്ദ ശുദ്ധിവാസി. അവർക്ക് വെറുതെ ഒരു വിനോദം, ഒന്നും ഉപയോഗത്തിനുള്ളതല്ല, ഭാഷാ പ്രയോഗത്തിലുള്ളതൊന്നുമല്ല. ഇവിടെ ഇപ്പോൾ 2 രൂപ, ഒന്ന് ദിത്വം വരുന്നത്, ഒന്ന് ദിത്വം വരാത്തത്. ദിത്വം മുതലായിരിക്കുമ്പോൾ ദാ അവിടെ കാണത്തില്ല. ശുദ്ധ്യുപാസി ദിത്വം വന്നിട്ട് പൂർവ്വത്തിന് ജസ്ത്വം എന്ന രൂപം കാണത്തില്ല. ശുദ്ധ്യുപാസി എന്ന് വെച്ചാൽ ഈ രണ്ടു തരത്തിലും ഭാഷ പ്രയോഗിക്കുന്നത് പാണിനി കണ്ട്. പാണിനിയുടെ കാലഘട്ടത്തിൽ സ്തുധ്യുപാസിയാണ്, ശുദ്ധ്യുപാസിയാണ് രണ്ടു തരത്തിലും പ്രയോഗിക്കുന്ന കണ്ടു. അതുകൊണ്ട് അനച്ചിച്ച വന്നൊരു സൂത്രം പറഞ്ഞു, അതിനെ സാധൂകരിച്ചു. അല്ലെങ്കിൽ പണിക്ക് നിയമം ഉണ്ടാക്കിയത് ഭാഷയെ മര്യാദ പഠിപ്പിക്കാനാണെങ്കിൽ അനുചിച്ച വേണ്ട പറയാം, ദിത്വം വരുന്നത് തെറ്റ്, അല്ലെങ്കിൽ ദിത്വം വന്നാലേ ശരിയാകും, വാ എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ വാ എന്ന് പറഞ്ഞപ്പോൾ രണ്ടിനെയും സാധൂകരിക്കാനാണ്, ദിത്വം വരാം വരാതിരിക്കാം. അഭിപ്രായം പിന്നെ വ്യാകരണത്തിന്റെ ആവശ്യമുണ്ട്. വ്യാകരണത്തിൻ്റെ ഒരു ഉപയോഗം വേണമല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രോതാവിന് അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ആ ഭാഷ ശരിയാകണം. അവിടെയാണ് വ്യാകരണത്തിൻ്റെ ആവശ്യം. അങ്ങനെയും സംഭവിക്കാം. അത് വരാൻ പാടില്ല. നമ്മൾ പ്രയോഗിക്കുന്ന ഭാഷ ഒരാൾക്ക് മനസ്സിലാകണം. അപ്പം ഭാഷയുടെ തകരാറുകൊണ്ട് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷയെ ശരിയാക്കണം. മനസ്സിലാകത്തക്ക രീതിയിൽ ഭാഷയെ മാറ്റണം. അങ്ങനെയുള്ള സ്ഥലത്തും വ്യാകരണത്തിൻ്റെ ആവശ്യം വരും. മധ്വരി ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി നോക്കറിയാം. നമ്മളത് മുമ്പ് പഠിച്ചതല്ലേ. മധുവിൻ്റെ അരി, മധു എന്ന് പറയുന്ന രാക്ഷസന്റെ ശത്രു, അതും വിഷ്ണു തന്നെ. മധു എന്നിരുന്നു ഇതോണിച്ച് തസ്മിനും നിർദ്ദിഷ്ടെ എണ്ണു വന്നു, അവിടെ ഉപകാരത്തിന് മകാരം വന്നു, സ്ഥാനയന്തരമായി പ്രവർത്തിച്ചു, അനുശേഷ ദത്വം വന്നു, ജലാഞ്ചി പൂർവ്വത്തിൽ ദകാരം വന്നു, മാ ദരി പിന്നൊന്നും സംഭവിക്കുന്നില്ല. മധ്വരി സമയോന്തസ് ലോകാലോന്തസ് രണ്ട് സൂത്രങ്ങളുടെ പ്രാപ്തിയെ വേണമെങ്കിൽ കാണിക്കാം. അപ്പം പറഞ്ഞല്ലോ, ഒരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ എല്ലാ സൂത്രങ്ങളും പ്രവർത്തിക്കാൻ തയ്യാറായി വരും. പക്ഷേ വാർത്തിക വന്നിട്ട് അതിനെ നിഷേധിച്ചു. അവിടെ ഈ രണ്ട് രൂപം മധ്വരി മധ്വരി ധാതൃ അംശ തൃ ആണ് തൃ അംശ ഇവണിച്ച് തസ്മിന് നിർദ്ദിഷ്ട പുരുഷ രണ്ടും കൂടി വന്നു. അറിവിന് ഷാണ മൂർധ സ്ഥാനയന്തര പ്രകാരം അറിവ് പോയിട്ട് അവിടെ രേഖമാണ് അംശ. ഇവിടെ എന്താണ് അനയിച്ച അച്ഛന്റെ കരുത്തിൽ ഏറ്റപ്പെട്ട തകാരമുണ്ട് ദത്വം വന്നു. അംശ ഇവിടെ ജലാം ജസ് ജസി അങ്ങനെ ജല്ലിൽ പെടുന്നു തകാരം. ജല്ലൽപ്പെടും ജഭഞ്ഞ് ഘടദഷ്. അതിന് പരത്തിലെന്ത് വേണം? ജസ്വം. അതിവിടെ പരത്തിലുണ്ടോ? അതെന്ത് ജപ ഘടദശ് രേപമുണ്ടോ? തകാരത്തിന് ദത്വം വന്ന് രണ്ട് തകാരം വന്നു. പൂർവ്വത്തിലെ തകാരം ജല്ലിൽപ്പെട്ടെന്ന് പറഞ്ഞു. അതിന് ജസ് വരണമെങ്കിൽ പരത്തിൽ എന്ത് വേണം? ജസ് പരത്തിൽ ജസ് ഉണ്ടോന്നാ ചോദിച്ചത്. ഇല്ല. അത് കരില്ല വരുന്നു. അമ്മിനാസൂത്രം പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. പാണിനി എത്ര കരി കൂട്ടിയാ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുത്തെ തകാരം പോയനെ. അപ്പൊ എത്രമാത്രം ചിന്തിച്ചിരിക്കുന്നു. അപ്പൊ പരത്തിൽ ജസ് ഇല്ല. കാരണം ജപഞ്ഞ് ഘടദഷ് ജപഘടദഷ് കഴിഞ്ഞിട്ടാണ് ഖപചട ധജട തവ് താ വരുന്നത്. അപ്പൊ താ എന്ന് പറയുന്നത് അതിപ്പെടുന്നില്ല, ജസ്പെടുന്നില്ല. അതുകൊണ്ട് പൂർവ്വത്തില് ജലാഞ്ജസ് ജസി വരുന്നില്ല. അപ്പം ധാ തേര് അംശം. അവിടെയും അവസാനം സംയോഗന്ത ശിലഭ പ്രാപ്തമാവുന്നു. അലവന്തസി സഹായിക്കുന്നു. പക്ഷേ എണപ്രതിഷേധോ വച്ഛ എണ്ണൽപ്പെടുന്നതാണല്ലോ, അതുകൊണ്ടത് ലോപിക്കുന്നില്ല. അടുത്ത് വരുന്നത് ലൃ ആകൃതി. ലൃ എന്ന് പറയുന്നത് ലല നി ലൃ അതല്ല. ഇവിടെ വ്യഞ്ജനം ഹല്ലിൽപ്പെട്ട ഹയവരട് ലണ്ണില ലായിലെ ലൃ അല്ല, സ്വരം ചേർന്നതല്ല. ഇവിടുത്തെ ലൃ എന്ന് പറയുന്ന ഏതാണ്? ഐവണ് ഋ ലിക് ല അതാണ് സ്വരമാണ്. രണ്ടും ഒരുപോലെ ഇരിക്കും. എഴുതി എഴുത്തിലും പറച്ചിലും ഒക്കെ ഒരുപോലെ തന്നെ ഇരിക്കും. തിരിച്ചറിയാൻ പാടാണ്. സ്വരവും ഋ, വ്യഞ്ജനവും ലുതല്ല ഋ, അതുപോലെ തന്നെ ഋ ഋ. അതുകൊണ്ട് അതിനെ വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ലു എന്നൊക്കെ ഉച്ചരിക്കുന്നു. എന്നാ അത് ലു എന്നാ ഉച്ചരിക്കുന്നു? ക്ലിപ്തം, അതാണ് ശരി. ക്ലിപ്തം അതാണ്. അത് ഉച്ചരിക്കുന്നു, പക്ഷെ ഋകളിലേക്കാന്ന് നമ്മൾ ഉച്ചരിക്കുന്നു. അതെന്തോ ആയിക്കോട്ടെ, ആകൃതി എന്നിരിക്കുമ്പോൾ ഇക വേണച്ചി ഇക്ക് രണ്ടുപേരും അത് ഇക്കൽപ്പെട്ടാണ്. തസ്മിനെ നിർദ്ദിഷ്ട പൂർവസ്യ ചേരുന്നു. അപ്പൊ അവിടെ എന്തോരം സ്ഥാനെ അന്തരതമ ഋതുല സ്ഥാന എന്താ ലീവ് വന്നു. ഇവിടെ പിന്നെ അനച്ചിച്ചയ്ക്ക് വരാൻ വഴിയില്ല, പൂർവ്വത്തിൽ അച്ചില്ല. ജലാംജശേഷിക്ക് വരാൻ വഴിയില്ല, ജല്ലില്ല. അതുകൊണ്ട് തന്നെ സംയോഗാന്തി ശ്ലോകാന്തി ഒന്നും വരുന്നില്ല. ആകൃതി ലാകൃതി വേറൊരു സൂത്രനോട് പ്രവർത്തിക്കുന്നില്ല. അടുത്ത് വരുന്നു ഏച്ചു അയവായാവഹ അയച്ച അവച്ച ആയിച്ച ആവ ഒരുമിച്ച് വരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ദ്വന്ദ്സമാസം ചെയ്തിരിക്കുകയാണ്. അതാണ് ഏച്ച അയ് അവ് ആയ് ആവ് എന്ന് പറയുന്നത്. ഒറ്റപദമായി അയവായാവഹ എന്ന് പറയുന്നു. ഏചഹക്രമാദ് അയ് അവ് ആയ് ആവ് ഏദേശു അച്ചി അച്ചൂടെ വേണം കൂടെ പുറത്തു നിന്ന് വരുന്നു അച്ഛനുള്ളത്. അതൊക്കെ മുമ്പ് വിശദീകരിച്ചാണ്. ഏച്ചന് ക്രമപ്രകാരം എന്നുള്ള കിട്ടുന്നത് യഥാസംഖ്യം അനുദേശ സമാനം സമാനെന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമസംബന്ധി. സമസംഖ്യ ആണെങ്കിൽ അതാണ് സമസംബന്ധി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ സ്ഥാനിയും ആദേശവും തമ്മിൽ, അതുപോലെ തന്നെ ഏതെങ്കിലും നിമിത്തങ്ങൾ തമ്മിൽ ഒക്കെ തുല്യസംഖ്യകൾ വരെയാണെങ്കിൽ സമസംബന്ധം എന്ന് പറയുന്ന തുല്യസംഖ്യ വരുന്ന വിധികൾ യഥാസംഖ്യം കർമ്മപ്രകാരം വരും. ആ യഥാസംഖ്യം എന്ന് പറയുന്നതിനാണ് അവിടെ വൃത്തി പറഞ്ഞ് ക്രമ. എന്തുകൊണ്ട് വേച്ചോ അയവാ യവഹ എന്ന് പറയുന്ന വിധിസൂത്രമാണ്. യഥാസംഖ്യം അനുദേശ സമാനം എന്ന് പറയുന്ന പരിഭാഷയാണ്. എപ്പോഴും വിധിസൂത്രം പരിഭാഷയോടുകൂടി ചേർന്നേ പ്രവർത്തിക്കൂ. അപ്പോൾ വിധിസൂത്രത്തിൻ്റെ വൃത്തിയിൽ പരിഭാഷയുടെ അർത്ഥം കൂടെ കാണും. എല്ലായിടത്തും അങ്ങനെയാണ്. അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കണം, എവിടെയെങ്കിലും തുല്യസംഖ്യകൾ വരുന്നുണ്ട്. ഇവിടെ ആ തുല്യസംഖ്യ എവിടെ വരുന്നത്? സ്ഥാനീനും ആദേശത്തിൽ ഏ ഓ ഐ ഔ നാല് സ്ഥാനി ആദേശം ഐ ഔ ആയ് ആവ്. അപ്പം അത് ക്രമപ്രകാരം വരണം. ഏക്ക് ഐ ഓക്ക് ഔ ഐക്ക് ആയ് ഔനും ആവ് പഠിച്ചാണ്. ഹരേ ഏ എന്നിരിക്കുന്നത് ഒരു പ്രക്രിയ കുറെ നടത്തി അതിൻ്റെ മധ്യത്തിലുള്ള പ്രക്രിയയാണ് നമുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞു. ഹരിശബ്ദത്തിൻ്റെ ചതുർത്ഥിയിൽ ഹരേ എന്നിരിക്കുന്നു. അതുവരെ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഇനി പിന്നീട് പഠിക്കും. ഇപ്പം അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇത് പ്രക്രിയാ മധ്യമാണ്. പ്രക്രിയ ചെയ്ത് ഇതുവരെ എത്തി. ഹരേ എ വരെ എത്തി. ഏ കൈ വന്ന് ഹരയിൽ ഏ വിഷ്ണു അവ്, അത് വിഷ്ണുവിൻ്റെ ചതുർത്ഥി. ഓക്കെ അവ് വന്ന് വിഷ്ണു ഏ. അതുപോലെ തന്നെ നായക ശബ്ദം സിദ്ധിക്കുന്നതിന് വേണ്ടി പ്രക്രിയ ചെയ്ത് നൈ അക എന്ന് വന്നു. അതും പ്രക്രിയ മധ്യത്തിലാണ്. ഇവിടെ സന്ധിക്ക് ഉദാഹരണമായിട്ട് എടുത്ത് കാണിച്ചു, ഐക്ക് ആയി വന്നു, നായ് അക. അതുപോലെ പാവക ശബ്ദം സിദ്ധിക്കുന്നതിന് വേണ്ടി പൗ അക വരെ എത്തിച്ചു പ്രക്രിയ. അവിടെ ആവ് വന്നു, പാവ് അക പാവക്ക. ഞാൻ ഉദാഹരണം കൊടുത്തു. അങ്ങനെയും വരാം, ദാസംഖ്യ അവിടെയും വരാം. പിന്നെ അവിടെ പറയും, എന്തുകൊണ്ട് പിന്നെ ഇതവിടെ പറഞ്ഞില്ല എന്ന് ചോദിക്കുക. അതിന് പറയും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാനി എത്രയുണ്ട്, പക്ഷെ അതിന് ഭേദങ്ങളുണ്ട് അല്ലേ. സ്ഥാനിക്ക് ഭേദങ്ങളില്ലേ, അവിടെ ഈ അല്ലേ, ഈക്ക് വരില്ല 18. അപ്പൊ എത്രയുണ്ട് സ്ഥാനി, കാൽക്കുലേറ്റർ ഉണ്ട്? ആദേശം എന്ന് പറയുന്നത് എത്രയുണ്ട്, 4 ഉള്ളു കറക്റ്റ്. എന്തുകൊണ്ടാണ്, ആ വിധീയമാനമാണ്, സവർണത്തെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ സമസംഖ്യ വരുമോ, അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. എന്നാൽ ഇനി സമസംഖ്യ കൊണ്ട് കാണിക്കണമെങ്കിൽ അതും കാണിക്കാം. എന്താണോ അതിനുകൊണ്ട് വഴി, അവിടെ വ്യക്തി എടുക്കരുത്, ജാതി എടുക്കണം. ഈ എന്ന് പറയുന്നതിന് 18 ഭേദമുണ്ട്, പക്ഷേ ജാതി എത്രയുള്ളൂ, ഒരു ജാതിയുള്ളൂ ഈ. അപ്പോൾ സ്ഥാനി എത്ര, 4 ജാതി, ആദേശം എത്ര, 4 ജാതി, സമസംഖ്യം വന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇതവിടെ പ്രവർത്തിപ്പിക്കുക. ഇങ്ങനെ പല ചിന്താഗതികളും ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും പറയാം. കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം വരും, വ്യക്തിപക്ഷം ജാതിപക്ഷം അങ്ങനെയൊക്കെ എടുക്കും. ഏതിനും ശരിയാക്കാം, ഏതിനും തെറ്റുമാക്കാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വാന്തോ ഈ പ്രത്യേ, ഇത് പഠിച്ച സൂത്രം അല്ലല്ലാണോ. എക്കാരാദോ പ്രത്യേ പരേ ഓ ദൗതോഹോ അവ് ആവ് ഏതോസ്തഹ ഗമ്യം നാമ്യം അധ്വപരിമാണേച്ച ഗബ്യൂതഹി. ഇത് അധികം പ്രയോഗത്തിൽ വരുന്നതല്ല, എന്നാലും ഉപയോഗത്തിലുള്ളതാണ്. ഈ ഉദാഹരണം തന്നെ നോക്കാം, വേറെ അധികം ഉദാഹരണമൊന്നും ഇതിന് വരത്തില്ല. ഉണ്ട്, ഇതും പ്രക്രിയ മധ്യത്തിലാണ്, ഒരു പ്രക്രിയ ചെയ്ത് വരികയാണ്. ഒരു പ്രക്രിയ ചെയ്ത് ഗോ യാന്നിരിക്കുന്നു, അവസാനമാണ് എം എന്നാവും. ഗോ പൂർവത്തിൽ ഓകാരം, പരത്തിൽ യ. അതുപോലെ തന്നെ നൗ യാന്നിരിക്കുന്നു, നൗവ. ഇതും ഒരു പ്രക്രിയ മധ്യത്തിലാണ്. ഇവിടെ ഓവിന് അവ്വം, അവന് ആവും വരും. ഏച്ചോ ആയവ ആയവ എന്നുള്ള സൂത്രപ്രകാരം വരുമോ? വരുമോ? പേടിക്കുന്ന എന്തിനാ? പരത്തിൽ അച്ചില്ല, അതുകൊണ്ട് അത് വരത്തില്ല. അതുകൊണ്ടാണ് ഈ സൂത്രത്തിന്റെ ആവശ്യം. ഏച്ചോ ആയ പ്രകാരം ഓവനവ് വരും, അവനാവും വരും, പക്ഷെ പരത്തിൽ എന്ത് വേണം, അച്ച് വേണം. പക്ഷെ ഇവിടെ പരത്തിൽ അച്ചില്ലാത്ത സ്ഥലത്ത് അവും ആവും വന്നിരിക്കുന്നു. അതാണ് ഈ സൂത്രത്തിന്റെ ആവശ്യം വന്നത്. ഇവിടെ പരത്തിൽ എന്തായിരിക്കുന്ന യ, ആണ്. യാന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യയമാണ്. പ്രത്യയമാണ്. അതിൽ എത്ര ശബ്ദങ്ങളുണ്ട്? എത്ര ഏകാഭിപ്രായം പറയണം. എല്ലാവരും ഒരു അഭിപ്രായം പറയുന്നു. എത്ര ശബ്ദങ്ങളുണ്ട്? 2. കറക്റ്റ്. യു പ്ലസ് ആയാണല്ലോ. യാ യു പ്ലസ് ആ, 2 ശബ്ദം അവിടെയുള്ളു. അതിലാദ്യമിരിക്കുന്ന ഏത്? യാ. അതുകൊണ്ട് ഇതിനെ പറയുന്ന എന്താണ്? ഇത് യക്കാരം ആദിയിലുള്ള പ്രത്യയം എന്നാണ്. യക്കാരം ആദിയിലുള്ള പ്രത്യയം. അപ്പൊ മൂന്നെന്ന് ഭ്രമം വരുന്ന എന്താണ്? അവിടെ ഒരു മ് ഇരിപ്പുണ്ട്. പക്ഷെ അത് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം വരുന്നതാണ്. ഈ പ്രക്രിയ ചെയ്യുമ്പോൾ അതില്ല, മകാരം അവിടെ ഇല്ല. അപ്പൊ നമ്മൾ പിരിക്കുമ്പോൾ എങ്ങനെ പിരിക്കാവോ? ഗോ എം എന്ന് പിരിക്കരുത്. ഗോ യ, ഗോ എം എന്ന് പിരിച്ചത് തെറ്റാണ്. ചില പുസ്തകങ്ങളിലൊക്കെ അങ്ങനെ പിരിച്ചെഴുതിയിട്ടുണ്ട്, നൗ എം എന്നൊക്കെ പിരിച്ചെഴുതിയിട്ടുണ്ട്. അബദ്ധം പറ്റിയാണ്, നമുക്ക് അബദ്ധം പറ്റരുത്. ഗോ യാ എന്ന് പിരിക്കണം. സന്ധ ചെയ്തതിന് ശേഷം ഗവ്യം നാവ്യം നാവും. അത്ര ഇരിക്കട്ടെ, നമ്മൾ പിന്നീട് വിശദീകരിക്കും. ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.